ഇതൊക്കെ നമ്മൾ മനസ്സിലാകുമ്പോൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം സിദ്ധാന്തമായിട്ട് മനസ്സിലായിട്ടേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പത്തിലാവും. ഞാനിത് എന്റെ സിദ്ധാന്തമായിട്ടോ നിങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തമായിട്ടോ ഒന്നും മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കണം? ഇതൊക്കെ ഓരോരോ ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളായിട്ട് മനസ്സിലാക്കണം. ഇത് എന്റെ സിദ്ധാന്തം എന്ന് വരുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നത്. എന്റേതാണ് ശരി, മറ്റേയാൾ പറഞ്ഞ തെറ്റാണ് എന്ന് വഴക്കൂടേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? ഇതൊക്കെ എന്റെ സിദ്ധാന്തം എന്ന് കണക്കാക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ ഇതൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. നൂറുകണക്കിന് ആചാര്യന്മാർ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഇതെല്ലാം ഓരോ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ അത് ഓരോ വ്യാഖ്യാനമായിട്ട് നമ്മൾ മനസ്സിലാക്കും. കയറും പാമ്പും എന്നൊക്കെ പറയുന്നു. അല്ല, നമ്മളിത് കയറി പിടിച്ചിട്ട് ഒരു പക്ഷം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. അപ്പോൾ ഈ സർപ്പാനുഭവം, ഇത് സർപ്പം എന്നുള്ള ഒരു അനുഭവത്തിൽ അസത്തായ സർപ്പത്തിന്റെ അനുഭവം ഉള്ളതുപോലെ തന്നെ സത്തിന്റെ അനുഭവം എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. എങ്ങനെ സത്തിന്റെ അനുഭവം ഉണ്ട്? കാരണം ഇത് എന്ന് നമ്മൾ പറയുന്നത് സർപ്പത്തെ പറയാൻ പറ്റില്ല, കാരണം സർപ്പം അവിടെ ഇല്ല. അപ്പൊ സർപ്പത്തിന് ഇതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? മുമ്പിൽ എന്തോ കിടക്കുന്ന ഒന്നിനാണ് ഇതെന്ന് പറയുന്നത്. മുമ്പിൽ അവിടെ കിടക്കുന്ന എന്താണ്? കയറ്. അപ്പോ ഇത് എന്ന് നമ്മൾ അയം സർപ്പ എന്ന് സംസ്കൃതത്തിൽ പറയും. ഇത് സർപ്പമാണെന്ന് പറയുന്നിടത്ത് നമുക്ക് സത്തിന്റെ അനുഭവമുണ്ട്. അതെങ്ങനെ? ഇത് എന്നുള്ള അനുഭവം. പക്ഷെ ആ ഇത് എന്നുള്ള ഒരു അനുഭവമുണ്ട്, ആ സത്തിന്റെ അനുഭവമാണെന്ന് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ കണ്ടത് സർപ്പമാണോ? ആ സർപ്പം എന്നതിന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ എന്റെ അനുഭവം ഇത് സർപ്പം എന്നായിരുന്നു. സർപ്പം അസത്താണ്. സർപ്പാനുഭവം എന്ന് പറയുന്ന അസത്തിന്റെ അനുഭവമാണ്. ഇതൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നതാണ്. പക്ഷെ അതോടൊപ്പം ഞാൻ ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചത് എന്റെ മുമ്പിൽ കിടന്ന ഓരോ എന്തോ ഒരു വസ്തുവിനെയാണ്. ആ വസ്തു ഒരു വടിയാകാം, ഒരു കയറാകാം, ഭൂമിയിൽ ഒരു വിടവാകാം, ഒരു മാലയാകാം, എന്തോ ആകാം. അപ്പൊ അവിടെ എന്തോ ഒരു സത്തായ ഒന്നിനെയും ഞാൻ അറിഞ്ഞിരുന്നു. അപ്പൊ എന്ത് വരുന്നു? നമുക്ക് ഭ്രമമുണ്ടാകുന്ന സ്ഥലത്ത് തന്നെ എന്തിന്റെയൊക്കെ അനുഭവമുണ്ട്? സത്തിന്റെ അനുഭവമുണ്ട്, അസത്തിന്റെ അനുഭവമുണ്ട്. ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ചിന്തിച്ചൊരാളെ മനസ്സിലാക്കുന്നതാണ്. ഇങ്ങനെയാണ് ബ്രഹ്മാനുഭവത്തെ വിശദീകരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാനുഭവത്തെ വിശദീകരിച്ച് നോക്കുമ്പം പിന്നീട് നോക്കും മനസ്സിലാകും, ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് കേവലം അസത്തിന്റെ അനുഭവമല്ല, അവിടെ എന്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആ അനുഭവിച്ച സമയത്ത് ഇത് സത്താണെന്നൊന്നും നമുക്ക് ബോധമില്ല. അനുഭവിച്ച സമയത്ത് ഒരു ബോധമുള്ളത് എന്താണോ? സർപ്പത്തിന്റെ ബോധം. സർപ്പത്തെ നമ്മൾ അറിഞ്ഞുള്ളൂ, ഇത് സർപ്പം എന്ന് പറയും. പക്ഷെ അതിൽ സർപ്പം എന്ന് പറയുന്നത് അസത്ത്, ഇത് എന്ന് പറയുന്നത് സത്ത് എന്നൊക്കെയുള്ള അറിവ് എപ്പോഴാണ്, തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണ്? ഈ അനുഭവമൊക്കെ ഉണ്ടാകുന്നത് ഈ അനുഭവത്തെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും. മനസ്സിലായോ? ഈ ഒരു അനുഭവത്തെ കുറിച്ച് നമ്മൾ ഈ ഭ്രമമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ സ്വസ്ഥമായിട്ട് ചിന്തിക്കുകയാണ്, എനിക്ക് എന്താ സംഭവിച്ചത്, ഞാൻ സർപ്പത്തെ കണ്ടല്ലോ, സർപ്പം അവിടെ ഉണ്ടായിരുന്നു, ഇല്ല അത് കയറായിരുന്നു, അപ്പൊ അനുഭവം എങ്ങനെയായിരുന്നു, ഇത് സർപ്പമൊന്നായിരുന്നു. അപ്പൊ സർപ്പം ഇല്ലാത്തതാണ്, പക്ഷെ ഇതെന്ന് എന്തിനെ അറിഞ്ഞു? വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതെന്ന്. അപ്പൊ അവിടെ എന്തോ ഒരു വസ്തുവിനെ അറിഞ്ഞു, ആ വസ്തു അവിടെ ഉള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന വസ്തു എന്താണ്? കയറോ. അപ്പൊ സത്തിന്റെ അനുഭവം ഉണ്ടായോ എന്ന് പിന്നീട് അറിയാൻ പറ്റും. ഒരേ സമയം തന്നെ എന്ത് ചെയ്യുന്നു? സത്തിന്റെ അനുഭവം ഉണ്ടാവുന്നു, അസത്തിന്റെ അനുഭവം ഉണ്ടാവുന്നു. അസത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. സത്തിന്റെ അസത്തിന്റെ അനുഭവം ഒരേ സമയം ഉണ്ടാവും. അതൊക്കെ ശരിയാണ്, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ സത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഈ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം, എല്ലാ ചർച്ചകളും എപ്പോഴാണ് സംഭവിക്കുന്നത്? ബ്രഹ്മം മാറിയതിന് ശേഷം. അപ്പോഴേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. മനസ്സിലായ? ബ്രഹ്മത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും നമ്മൾ നടത്തുന്നേപ്പോ ബ്രഹ്മം മാറിയതിനു ശേഷം നമ്മൾ അതിനെ വിശകലനം ചെയ്യുകയാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പൊ സ്വപ്നത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട്, സ്വപ്നത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യും. അതെപ്പോഴാണ് ചെയ്യുന്നത്? സ്വപ്നം മാറിയതിനു ശേഷം. കാരണം സ്വപ്ന അനുഭവം എന്ന് പറയുന്നൊരു ഭ്രാന്തിയാണ്. അപ്പൊ ഭ്രാന്തിയെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ, വിചാരം, നമ്മുടെ ചർച്ചകളെല്ലാം അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സ്വപ്നം മാറി ജാഗ്രത എന്ന് പറയുന്ന ഒരാപേക്ഷികമായ സത്യത്തിലേക്ക് വന്നാലേ നമുക്ക് സ്വപ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. ഇനി സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തെ കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? സ്വപ്നം കാണുന്നു, സ്വപ്നത്തിൽ തന്നെ നമ്മൾ സ്വപ്നത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ എന്താ സംഭവിക്കുന്നു? ആ നമ്മുടെ ചിന്തകളും എല്ലാം ആ സ്വപ്നം പോലെ തന്നെ ഭ്രമമാണ്. അതും ഭ്രമമായിരിക്കും. സ്വപ്നം കാണുമ്പോൾ തന്നെ നമുക്ക് സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചുകൂടാന്നൊന്നുമില്ല. സ്വപ്നത്തിൽ എന്ത് സംഭവിക്കാം? സ്വപ്നത്തിൽ എന്ത് സംഭവിക്കാന്നുള്ളതുകൊണ്ട് സ്വപ്നത്തെ കുറിച്ച് നമ്മൾ സ്വപ്നത്തിൽ ചിന്തിച്ചാലും ജാഗ്രതയിലേക്ക് വരുമ്പോ എന്ത് എല്ലാം എന്തായി പോകും? ബ്രഹ്മമായി. അപ്പോ ബ്രഹ്മത്തെ കുറിച്ച് നമുക്ക് ശരിക്കും ചിന്തിക്കണമെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിന്നും നമ്മൾ മുക്തനാണ്. മുക്തമാകുന്ന ഒരവസ്ഥ നമുക്ക് വേണം, എന്നാലേ അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അല്ല, ബ്രഹ്മത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതും എന്തിന്റെ ഭാഗമായിരിക്കും? ബ്രഹ്മത്തിന്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് ഈ രജ്ജു സർപ്പം എന്ന് പറയുന്ന ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ മുക്തനായിട്ടാണ്. മുക്തനാകുമ്പോ നമുക്ക് അവിടെയുള്ള സത്യത്തെക്കുറിച്ചോ അസത്യത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കാം, രണ്ടും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പറയുന്നത് അവിടെ എന്താണ് സത്യത്തിന്റെ അനുഭവമുണ്ട്, അസത്തിന്റെ അനുഭവമുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത് പലതരത്തിലുള്ള വിചാര രീതികളുണ്ട്, ഒന്നുണ്ട്. അത് ഓരോന്നും നമ്മൾ പ്രത്യേകം പ്രത്യേകം തന്നെ മനസ്സിലാക്കും. അല്ലാതെ രജ്ജു സർപ്പം എന്ന് പറഞ്ഞ് കാട് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. അടിസ്ഥാനപരമായി ഇതിനെ സ്വീകരിക്കുന്ന ചില രീതികളുണ്ട്, അതനുസരിച്ച് ചിന്തിച്ചാലേ നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഇപ്പൊ കണക്ക് പഠിക്കുന്ന പോലെയാണ്, ഗുണിക്കുക, ഭാഗിക്കുക, കുറയ്ക്കുക. നമുക്ക് കുറച്ച് സംഖ്യകൾ തന്നിട്ട് ഇത് ഗുണിക്കുക, ഇത് ഭാഗിക്കുക, കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റും. പറ്റും, മൂന്നും മൂന്ന് രീതിയിലേ ചെയ്യാൻ പറ്റും, എന്നാലേ ഉത്തരം കിട്ടും. അതിനാണ് അതിന്റെ പ്രക്രിയ എന്ന് പറയുന്നത്. ടു പ്ലസ് ടു എന്ന് കൂട്ടിയാലേ നമുക്ക് നാലെന്ന് ഉത്തരം കിട്ടും അല്ലേ? അത് കൂട്ടുന്നതിന്റെയാണ്. ഗുണിക്കുന്നതിന്റെ വേറൊരു രീതിയാണ്. എന്താണ് രണ്ട് ഇൻഡു രണ്ട് നാല്? ഇത് വേറൊരു പ്രക്രിയയാണ്. രണ്ട് മൈനസ് രണ്ട് കുറയ്ക്കുന്നതിന്റെ പ്രക്രിയ, അത് വേറൊന്നാണ്. ഈ മൂന്ന് നമുക്ക് ഒരേ രീതിയിൽ ക്രിയ ചെയ്യാൻ പറ്റത്തില്ല. അവരാണ് ഈ അദ്വൈതത്തിലെ വിചാരങ്ങൾ പലതും പല രീതിയിലാണ്. എല്ലാം ഒരേ രീതി ചെയ്യാൻ പറ്റില്ല. ഇതിനെ കുറിച്ച് പരിചയമില്ലാത്തവർ നമ്മൾ ഈ രജ്ജ് സർപ്പം എന്നൊക്കെ എന്ത് കാട് കയറി ഇങ്ങനെ ചിന്തിക്കും. ഇതിന്റെ പ്രക്രിയകളും മനസ്സിലാക്കാം. അതായത് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക എന്നൊക്കെയുള്ള ഈ പ്രക്രിയകളും മനസ്സിലാക്കാതെ നമ്മൾ കാട് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരിടത്ത് എത്തില്ല, സ്വയം കൺഫ്യൂഷനായി പോകും. അതാണ് നമുക്ക് സാധാരണ പറ്റുന്നത്. നമ്മൾ മതപ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നു അത് തന്നെയാണ്. ഇതിന് ചില വ്യവസ്ഥാപിതമായ രീതികളുണ്ട് ചിന്തിക്കുന്നില്ല, അതനുസരിച്ച് ചിന്തിച്ചാലും മനസ്സിലാവും. അത് ഓരോരുത്തരുടെ വ്യാഖ്യാനമാണ്. അപ്പൊ ഗുരു പറയുന്നത് ഗുരുവിന്റെ വ്യാഖ്യാനമാണ്. ഇതിനെങ്ങനെ ഗുരു വ്യാഖ്യാനിക്കുന്നു അതാണ്, അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അതാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കുന്നു. കാട് കയറും ഈ പദ്യത്തിലാ എന്താണ് അത് തെറ്റാണ്. അസത്തന്നേ ഉള്ളു. തെറ്റാണ്. വൃത്തം പോലും ശരിയാവത്തില്ല. അത് തെറ്റ്. രണ്ടും തിരഞ്ഞെടുക്കുക ഇല്ല. അസത്. അങ്ങനെയുണ്ടെങ്കിൽ അത് തെറ്റ്. ഈ പുസ്തകത്തിലൊന്നും അങ്ങനെയല്ല. ആ കയ്യിലുണ്ടോ? അസത്വം. ആ തെറ്റാണ്. പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. പിന്നെ ഇനി അതൊരു പാഠമായിട്ട് എടുത്തുകൊണ്ട് ആൾക്കാർ അതിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്ത് പുതിയ വ്യാഖ്യാനം ഉണ്ടാകും. ഇതാണ് ഇതിന്റെ കുഴപ്പം. ആരെങ്കിലും പ്രിന്റ് ചെയ്യുന്നതിൽ വരുന്ന മിസ്റ്റേക്കായിരിക്കും. പിന്നെ അത് പുതിയൊരു പഠനമായി, ഗവേഷണമായി, ഇനി റിസർച്ച് ചെയ്ത് അതിന് പി എച്ച് ഡി എടുക്കും ആൾക്കാർ. അസത്വം എന്ന് പറഞ്ഞാലും കാര്യമുണ്ടെന്ന് പറയും. ഇങ്ങനെ പോകും. ഞാനിതിനൊക്കെ ഇതുവരെ പറഞ്ഞത് ആദ്യം ഇതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഓരോരോ വ്യാഖ്യാതാക്കൾ എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കുന്നതെന്നും പറഞ്ഞു. ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അതൊക്കെ വേറെ വേറെ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ രണ്ടാഴ്ചയായി പണി തുടങ്ങിയിട്ട്. അതെല്ലാം കഴിഞ്ഞു. ആദ്യം അതിന്റെ എങ്ങനെയാണ് വ്യാഖ്യാനമെന്നും അതിൽ വരുന്ന മറ്റു വ്യാഖ്യാതാക്കളുടെ അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവരോട് ചോദിക്കുന്നു. കേട്ടവരുടെ അടുത്ത് ഇപ്പൊ എത്ര ദിവസമായി? രണ്ടാഴ്ചയായി. ആദ്യമല്ല. അത് ഒരുപാട് ഇതിനെ കൂടി ചിന്തിച്ചതാണ്. അപ്പം അതില് മറ്റുള്ളവരെങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, എങ്ങനെയാണ് അർത്ഥം പറയേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോ ഒരു വ്യാഖ്യാനം ഓരോ രീതിയിലും വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്. കാരണം ഇതൊരു വലിയ വിഷയമാണ്, ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പിന്നെ ചിലർ വാശി പിടിച്ചിരുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പൊ അങ്ങനെ വാശി പിടിക്കും ഒരാൾക്ക്. പക്ഷെ അതിനുള്ള പ്രശ്നങ്ങൾ എന്താണ്? ആരെ? അതിപ്പോ എന്റെ കുറ്റമല്ല, അതൊക്കെ അവരവരുടെ പ്രശ്നങ്ങളാണ്. അവരവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ ഓരോരുത്തർക്കും ഒരുപാട് പ്രശ്നങ്ങളാണോ? അതിനൊന്നും എനിക്ക് പരിഹാരം കാണാൻ പറ്റത്തില്ല. നമ്മുടെ പണി എന്താണ്? നമ്മളെ ജോലി ചെയ്യുക. ഓരോരുത്തർക്കും ഒരുപാട് പ്രശ്നങ്ങൾ കാണും. സ്വാമിക്കില്ല പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അത് എനിക്ക് പരിഹരിക്കാൻ പറ്റും. ഓരോരുത്തർക്കും കാണും. അതൊക്കെ അവരവർ പരിഹരിക്കുക. അതൊക്കെ പരിഹരിക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെങ്ങനെ ആണെന്നുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട് ഇതിനെ. അതുകൊണ്ട് അതിനെയൊന്നും പരാമർശിക്കാതെ നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും പ്രശ്നമാണ്. വീണ്ടും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരാൾ അങ്ങനെ പറഞ്ഞു, വേറൊരാൾ വേറെ രീതിയിൽ പറഞ്ഞു. ഇതെല്ലാം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ ഒരു സാരത്തിലെത്തിച്ചേരണം. അതാണ് മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങളും നമുക്ക് ഉപകരിക്കും. കാരണം ആ വ്യാഖ്യാനം കാണുമ്പോഴാണ് അതിന്റെ ശരിയും തെറ്റും ഒക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ വ്യാഖ്യാനങ്ങൾ ഉപകരിക്കുന്നത് തന്നെയാണ്. ഒന്നും തള്ളിക്കളയേണ്ടതല്ല. ആ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ആ വ്യാഖ്യാനത്തിലെ ഗുണവും ദോഷവും മനസ്സിലാകുന്നത്. ഇതെല്ലാം കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ആശയം കിട്ടുന്നത്. ഇതെല്ലാം ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നോണ്ടാണ്. അതിപ്പോ ഞാനിങ്ങനെ ഇതിൽ സമയം കൂടുതൽ ചെലവഴിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞത് ഇന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞു. ഇന്ന് വീണ്ടും പറഞ്ഞ ഇവർക്കൊക്കെ ബോറടിക്കും. ഇതാണ് പ്രശ്നം. അനാദിയായ അവിദ്യ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവിദ്യയുടെ സ്വഭാവമാണ് തമസ് എന്ന് വെച്ചാൽ അവിദ്യ. അവിദ്യ കൊണ്ടാണ് എന്ത് വരുന്നത്? ഇങ്ങനെ ഇതൊക്കെ സത്തിന്റെയും അസത്തിന്റെയും പ്രതീതി നമുക്കിങ്ങനെ ഉണ്ടാകുന്നത്, അനുഭവം ഉണ്ടാകുന്നത് അവിദ്യ കൊണ്ടാണ്. അതായത് സത്തിനെ സത്തായിട്ട് അറിയുന്നതിന് പകരം അസത്തായി അറിയുന്നു. അസത്തിനെ അസത്തായി അറിയുന്നതിന് പകരം എങ്ങനെ അറിയുന്നു? സത്തായി അറിയുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അസത്തായിരിക്കുന്ന പ്രപഞ്ചത്തെ എങ്ങനെ അറിയുന്നു? സത്തായി അറിയുന്നു. സത്തായിരിക്കുന്ന ബ്രഹ്മത്തെ അസത്തായി അറിയുന്നു. ഇതാണ് മുറമാറിയുള്ള അറിവെന്ന് പറയുന്നത്. അതിൽ രണ്ടനുഭവം നമുക്കുണ്ട്. സത്തിന്റെ, സത്തായ ബ്രഹ്മത്തിന്റെ അനുഭവമുണ്ട്, അസത്തായ പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട്. പക്ഷെ തലതിരിഞ്ഞാണെന്നേ ഉള്ളൂ. മുറമാറിയെന്ന് വെച്ചാൽ തലതിരിഞ്ഞു. രണ്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്താണ്? പ്രപഞ്ചം അസത്താണെന്ന് മനസ്സിലാക്കുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞു. എന്താണ് രജ്ജു സർപ്പ ഭ്രമമുള്ളത്? അതാണ് സർപ്പവും രജ്ജും കൂടെ കടന്നു വന്നത്. രജ്ജു സത്യം, സർപ്പം അസത്. ഉദാഹരണം ബ്രഹ്മസത്യം, ജഗന്മിഥ്യം. ഇതാണ് ഇവിടെ പറയുന്നത്. അദ്വൈതത്തിന്റെ വളരെ കാതലായ ഒരു സിദ്ധാന്തം. പ്രശ്നം തീർന്ന വളരെ നല്ല പ്രശ്നം തീർന്നു വെച്ചാൽ പിന്നെ ചോദ്യങ്ങളില്ലെന്നാണ്. എന്താ ചോദ്യത്തിന് സമാധാനമായി വീണ്ടും വ്യാഖ്യാനിക്കുന്നിടത്താണ് വീണ്ടും പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. എല്ലാം മാറി എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ പ്രശ്നം വീണ്ടും സംഘം പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ വേറിടത്ത് പോയി. വിവനാനുസ്വാമിയുടെ വ്യാഖ്യാനം പോലെയാണ്, ഇരുപ്പ് ഒരിടത്ത് ഉറയ്ക്കത്തില്ല, ഇതിന് ചാടിക്കൊണ്ടേ ഒരിടത്ത് ഇരിക്കത്തില്ല. അത് ഇതിന് ഇതിന് നിൽക്കണം. അതാ പറയുന്ന ഇതിൽ തന്നെ നിൽക്കണമെന്ന്. ഇനി വേണ്ടതല്ല ആദ്യം മുന്നേ തുടങ്ങേണ്ടി വരും. ഇപ്പൊ അതിന്റെ സാരം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും അതിന് വേറെ എവിടെയോ കൊണ്ടുപോവുകയാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതനുസരിച്ച്. വീണ്ടും പ്രശ്നമാണ്, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായി തീരും. അതായത് ചിജട ചിന്തകം എന്റെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഗത്യം? ഗത്യം ഈ സ്ഥാനം ചിത്തുമല്ല ജഡവുമല്ല, സത്വമല്ല അസത്വമല്ല, അങ്ങനെ അവിടെ പറയുന്നുണ്ട്. ഇതാണ് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഗുരുവിന്റെ ഒരു സിദ്ധാന്തമാണല്ലോ ഈ സ്ഥാനം, ആ പരമമായ സ്ഥാനം ബ്രഹ്മം. അതെന്താണ്? ചിത്തുമല്ല ജഡവുമല്ല സത്വമല്ല അസത്വമല്ല. അതിനെ ആൾക്കാർ ഇവിടെ കൊണ്ടുവരും. ഇതൊക്കെ വേറെ വേറെ പ്രക്രിയകളാണെന്ന് മനസ്സിലാക്കും. അപ്പോ ബ്രഹ്മത്തെ കുറിച്ച് പറയണത് ചിത്തല്ല ജഡമല്ല സത്തല്ല അസത്തല്ല. അത് ഇവിടെ കൊണ്ടുവരരുത്. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഞാൻ പറയുന്ന ഇവിടെ പറയുന്ന വിഷയം വേറെ, അത് വേറെ. ചിത്തുമല്ല ജഡവുമല്ല സത്വമല്ല അസത്വമല്ല എന്ന് പറയുന്നതിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. എന്തുകൊണ്ട്? എന്താ പ്രശ്നമാകുന്നു? കറക്റ്റ്. ചിലപ്പം തലയ്ക്കകത്ത് വെളി വരും, അതാണ് കറക്റ്റ്. ഇവിടെ ദൃഷ്ടാന്തം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. സ്വാമി പറഞ്ഞാൽ കറക്റ്റ്. നമുക്ക് വെളിവില്ല എന്ന് വിചാരിക്കുന്നവർക്കും വെളിവുണ്ടാവും. അതിനൊരു ഉദാഹരണം കറക്റ്റായിട്ട് പറഞ്ഞു. നിങ്ങളോട് ഞാൻ ഇത് എത്ര തവണ പറഞ്ഞാണ്, ഈ കേട്ടിരിക്കുന്നവരോട് ഞാൻ ഈ കാര്യം പല തവണ പറഞ്ഞു. പക്ഷെ വിശ്വദാത്മാൻ സ്വാമി നേരിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഒരു തവണ പോലും അത് കേൾക്കാതെ കൂടുതൽ പറഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയും. ആ പറഞ്ഞു വളരെ കറക്റ്റാ. ഈ വ്യാഖ്യാതാക്കൾക്ക് ആർക്കും പിടികിട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് സ്വാമി ഇപ്പം പറഞ്ഞു. ഇതിനെ വ്യാഖ്യാനിച്ച് ആർക്കും പിടികിട്ടാത്ത കാര്യം. ശരിയായ ഉത്തരം. ആ പറഞ്ഞിരിക്കുന്നത് എന്താണോ, അതിനൊരു ദൃഷ്ടാന്തമില്ല പറയാൻ. സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദൃഷ്ടാന്തം, ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റില്ല. അതിനിപ്പോ പറഞ്ഞാൽ സമാധിയാണെന്നോ സ്വന്തം അനുഭവമാണെന്നോ ഒക്കെ മാത്രമേ പറയാൻ പറ്റൂ. ഉദാഹരണം കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാഖ്യാനിച്ച വീണ്ടും പ്രശ്നമാവും. പക്ഷെ പറഞ്ഞത് കറക്റ്റ് ഉത്തരമാണ്. വെളിവില്ലാത്തവന്റെ വെളിവെന്ന് പറയുന്ന ഇതാണ്. സമ്മതിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിച്ചിരിക്കും, ഒരു സംശയമില്ല. കാരണം അത് ചെറിയ കാര്യമല്ല പറഞ്ഞു. കാരണം ഈ വ്യാഖ്യാനിച്ച ഒരു വ്യാഖ്യാതാക്കൾക്കും മനസ്സിലാകാത്ത കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ് കേൾക്കാതെ തന്നെ പറഞ്ഞു. കേട്ട നിങ്ങളാരും പറഞ്ഞതുമില്ല. ഞാനിത് പലതവണ ഇവരോട് ആവർത്തിച്ചാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം അവൻ 10-26 വർഷം ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചതല്ലേ. ഗുണം എന്തായാലും കാണും. ഇവിടെ പറയുന്നത് എന്താണ്? കൃത്യമായൊരു ഉദാഹരണം തന്നിട്ട് പറയുകയാണ്. അപ്പൊ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുമ്പോൾ അത് ആ ഉദാഹരണമായിട്ട് ചേർത്ത് വേണം. ഉദാഹരണത്തിന്റെ ആവശ്യമില്ല, ഉദാഹരണമായിട്ട് ചേർത്ത് വേണമെന്ന് മനസ്സിലാക്കാം. അത് ആ ഒരു വെളിവ് ഈ വ്യാഖ്യാതാക്കൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് സ്വാമിയുടെ വെളിവ്. അതാണ് ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് ഉത്തരം പറയുക, നേരിട്ടുള്ള ഉത്തരം. ആ ഉത്തരം കിട്ടാതെയാണ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് മുഴുവൻ. അവിടെയാണ് തകരാറ് വന്നത്. അപ്പൊ സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അവിടെ എല്ലാ വ്യാഖ്യാനങ്ങളും അവസാനിച്ചു. പിന്നെ അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ അത് തന്നെ അത് അല്ല ഇവിടെ പറയുന്നത്. അത് പറയുന്നിടത്ത് എന്താണ്? രജ്ജു സർപ്പമൊന്നും കൊണ്ടുവരത്തില്ല. രജ്ജുസർപ്പത്തിന്റെയൊന്നും ആവശ്യമില്ല. രജ്ജുസർപ്പം കൊണ്ടുവന്നോ അവിടെ പറയുന്ന കാര്യം വേറെയാണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് ആൾക്കാർ ഇതൊക്കെ വായിച്ച ആൾക്കാരുടെ മനസ്സിരിക്കുന്നവര് ഇത് വായിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് കടന്നു വരും. എങ്ങനെ? രണ്ടും തിരഞ്ഞെടുക്കലില്ല അസത്ത്, രണ്ടും അസത്താണ് എന്ന് വരും. ഏത് രണ്ടും? സത്വമല്ല അസത്വമല്ല. ആ പറഞ്ഞിരിക്കുകയല്ലേ ഗുരുവന്നെ, അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുകയല്ലേ ഗുരുവന്നെ, അത് പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ സത്വമല്ല. ഇവിടെ അത് ഇത്രയും മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കരുത്. രണ്ടും തിരഞ്ഞെടുക്കൽ ഇല്ല അസത്ത്, രണ്ടും ഇല്ല അസത്ത്. അതാത് ഇതുമായിട്ട് യോജിക്കും. പക്ഷെ ഇവിടെ അടുത്തെന്താ പറയുന്നത്? രജ്ജുകൊണ്ടത്തിൽ ഉരകമില്ല, രജ്ജുകൊണ്ട്. അപ്പൊ രണ്ടും അസത്തെന്നാണോ അവിടെ പറയുന്നത്? ആണോ? രണ്ടും അസത്തെന്നാണോ പറയുന്നത്? അതാണ് വ്യത്യാസം. ഇവിടെ പറയുന്നത് ഒന്നുണ്ട് മറ്റൊന്നില്ല. അവിടെ പറയുന്നത് എന്താണ്? സത്വമില്ല അസത്വമില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വായിച്ചിട്ട് കുറെ ആശയങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് യോജിപ്പിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് വേറെയാണ് ആശയം പറയുന്നത്, ഇവിടെ പറയുന്നത് വേറെ ആശയം. അവിടെ ഉദാഹരണ സഹിതം അല്ല പറയുന്നത്, ഇവിടെ ഉദാഹരണത്തോടുകൂടി പറയുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ്, ഇതാണ് രണ്ട് പ്രക്രിയ എന്ന് പറയും. ആത്യന്തികമായി എല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലായ രണ്ടേ ഗുണം രണ്ടെന്ന് പറഞ്ഞാലും ഉത്തരം എന്താണ്? രണ്ടേ അധികം രണ്ടെന്ന് പറഞ്ഞാലോ? പക്ഷെ രണ്ട് പ്രക്രിയയിലൂടെയാണ് ആ ഉത്തരം കിട്ടുന്നത്. അവസാനം വരുമ്പോ എല്ലാം ഒന്നാണ്. അതുപോലെയാണ് വിളി. ഇപ്പോ ഇത് പലയിടത്തും വരുന്നുണ്ട്, ഗീതയിൽ വരുന്നുണ്ട്. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാം യജ്ഞാത്വ അമൃതമശ്രുതി അനാധിപത് പരം ബ്രഹ്മ സത്തന്ന സദുച്യത. കേട്ടിട്ടുണ്ടോ? ഗീത 13:13 ശ്ലോകമാണ്. എന്താണ് നസത്തന്ന അസതുച്ചതേ? അത് സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞു? അദ്വൈതയുടെ വ്യാഖ്യാനിക്കുന്നത് സത്തെന്ന് പറയുന്ന ശബ്ദം കൊണ്ട് പറയാൻ പറ്റില്ല, അസത്തെന്ന് പറയുന്ന ശബ്ദം കൊണ്ട് അതിനെ പറയാൻ പറ്റത്തില്ല എന്നാണ്. കാരണം സത്തെന്ന് പറയുന്നതിന് നമുക്കൊരു അർത്ഥബോധം ഉണ്ടാകും, അസത്വം പറയുന്നതിന് ഒരു അർത്ഥബോധം ഉണ്ടാകും. ഇപ്പോ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ പുസ്തകം സത്തെന്ന് പറഞ്ഞാൽ പുസ്തകം ഉണ്ടെന്നാണ് അർത്ഥം. അസത്വം പറഞ്ഞാൽ പുസ്തകം ഇല്ലെന്നാണ്. എല്ലായിടത്തും ഇങ്ങനെയല്ല അർത്ഥം വരുന്നത്, ഇവിടത്തെ മാത്രമേ അങ്ങനെ മനസ്സിലാക്കാവൂ. പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ എന്റെ മുമ്പിലുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പൊ എനിക്ക് പറയാം ഇത് സത്താണ്. അസമി പുസ്തകം ഇവിടുന്ന് എടുത്ത് മാറ്റി എനിക്ക് പറയാം പുസ്തകം അസത്താണ്, അവിടെ അസത്വം എന്ന് പറഞ്ഞില്ല. അപ്പൊ പുസ്തകം എന്ന് പറയുന്ന ഒരു ഭൗതികമായ വസ്തുവായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് അസത്തെന്നും സത്തെന്നും അസത്തെന്നും രണ്ടു രീതിയിലും പറയാം. പുസ്തകം സത്വം എന്ന് പറഞ്ഞാൽ പുസ്തകമുണ്ട്, പുസ്തകം അസത്വം എന്ന് പറഞ്ഞാൽ പുസ്തകം. ശബ്ദം കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടറിയാനോ സ്പർശിച്ചറിയാനോ ഒരു പറ്റിയൊരു സാധനമല്ല. അതുകൊണ്ട് പുസ്തകം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഉണ്ടെന്നോ പുസ്തകം ഇല്ല എന്ന് പറയുന്നത് പോലെ ഇല്ല എന്നോ പറയാൻ പറ്റിയൊന്നല്ല. സത്തെന്നോ അസത്തെന്നോ ഈ രണ്ട് ശബ്ദങ്ങളും കൊണ്ടും പറയാൻ പറ്റിയ ഒന്നല്ല എന്ന് പറയുന്ന അതാണ്. ഇപ്പൊ സത്ത് അസത് ശബ്ദങ്ങളിലൂടെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സത്വമല്ല അസത്വമല്ല. സത്തൊന്നും പറയാൻ കഴിയില്ല അതിനെ. സത്തെന്ന് പറയാന്ന് വെച്ചാൽ സത്വം എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് പറയണം. പുസ്തകം എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഈ വസ്തുവിനെ പറയുന്നു, അതുപോലെ തന്നെ സത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഈ വസ്തുവിനെ പറയുകയാണ്. ബ്രഹ്മത്തെ അങ്ങനെ പറയാൻ പറ്റില്ല, ശബ്ദം കൊണ്ട് പറയാൻ പറ്റില്ല. അസത്വം എന്ന് പറയുന്ന ശബ്ദം കൊണ്ടും പറയാൻ പറ്റത്തില്ല. സത്വമല്ല അസത്വമല്ല എന്ന് പറയുന്നതാണ്. പിന്നെന്താ സത്വമല്ല അസത്വമല്ലെങ്കിൽ? ഒരു ശബ്ദം കൊണ്ടും പറയാൻ പറ്റില്ല. അതിനാണ് സാറിന് പറയുന്നത് അദ്വൈതങ്ങൾ വരുന്ന നേതി നേതി ഇതല്ല ഇതല്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അറിയുന്ന എല്ലാത്തിനും ഇങ്ങനെ നിഷേധിക്കാം. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഷേധിക്കാൻ കഴിയാതെ ശേഷിക്കുന്ന ഒന്നുണ്ടെന്നാണ് പറയുന്നത്. അത് അദ്വൈതങ്ങളുടെ ഒരു സിദ്ധാന്തമാണ്. നമുക്ക് അറിയുന്ന എല്ലാത്തിനെയും എന്ത് ചെയ്യാം? നിഷേധിക്കാം. നേതി നേതി അങ്ങനെ അറിയുന്ന എല്ലാത്തിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. അതിനാണ് ഗുരു പറയുന്ന എന്താണ്? നിരുപാധികമായ ജ്ഞാനം. ഉപാധികളുള്ള എല്ലാത്തിനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. മറ്റൊന്നിന്റെ സഹായത്തോടു കൂടി അറിയുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റും. ഇപ്പൊ ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നു, കണ്ണുകൊണ്ട് അറിയും. അറിയണമെങ്കിൽ എന്ത് വേണം? പുസ്തകത്തിനൊരു നിറമുണ്ട്, രൂപമുണ്ട്, ഭാരമുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ പല ഗുണങ്ങളിലൂടെ നമ്മളതിനെ അറിയുന്നു. അങ്ങനെ ഒന്നിലൂടെ അറിയാൻ കഴിയാത്ത അതിനെയാണ് നേതി നേതി നേതി എന്ന് നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്നു എന്ന് പറയുന്നു. അതാണ് അങ്ങനെ ഒന്ന് ശേഷിക്കുന്നു. അതിനാണ് നിരുപാധികം എന്ന് പറയുന്നത്. അവിടെ അറിയാൻ ഉപാധികളൊന്നുമില്ല. അങ്ങനെ ഒരു തത്വത്തെയാണ് പറയുന്നത്. എന്താണ് സത്വമല്ല എന്നാ അങ്ങനെ ഒന്നുണ്ട്. ഒരു ഉപാധികളിലൂടെ അറിയാൻ പറ്റില്ല, എന്നാൽ അങ്ങനെ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്വൈത സിദ്ധാന്തം. നിരുപാധികം, ഞാനും നിരുപാധികം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒന്നത് സിദ്ധാന്തമെന്ന് പറയാം, പിന്നെ വേറൊന്ന് പറയുന്ന എന്താണ്? അങ്ങനെ ഒന്നിനെ കുറിച്ച് ഞാൻ സാക്ഷാത്കരിച്ചു, സമാധിയിൽ അറിഞ്ഞു, അങ്ങനെയും പറയാം. അതിൽ തന്നെ സമാധി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാലും അവിടെയും ചോദ്യങ്ങള് വരും. ഒരു തരത്തിലും അറിയാൻ വയ്യാത്തതിന് സമാധി എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കാം. സമാധിയുടെ അങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞാൽ സമാധാനം പറയും. എന്തായാലും ഒരു ശബ്ദം കൊണ്ട് അതിനെ വെളിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടത് നേതി നേതി എന്നിങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ഒരു തത്വം, നിരുപാധിക തത്വം എന്നേ പറയാൻ പറ്റും. ആ അങ്ങനെയൊക്കെ പറയുന്ന അതിനെ വേറൊരാളെ തെളിയിച്ചു കൊടുക്കാനോ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ ഒന്നും ഇതിനപ്പുറം കഴിയത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ ഒരാൾ ബോധ്യപ്പെട്ടാ ബോധ്യപ്പെട്ടു, ഒരാൾ പറയുന്നു അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ബോധ്യപ്പെടുത്താൻ പറ്റില്ല. എന്താണ് ഒരു വാക്കുകൊണ്ടും പറയാൻ വയ്യ. എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നു നിരുപാധികമായ ഒന്ന്. ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ അതിന് തെളിവൊന്നുമില്ല, അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല. ചിന്തിച്ചോ, ആര് പറഞ്ഞു വേണ്ട? എല്ലാം ഞാൻ തന്നെ ചിന്തിക്കും. ചിന്തിക്കും, വ്യാഖ്യാനിക്കും. സത്വമല്ല അസത്വമല്ല എന്ന് ചിന്തിക്കണം. എല്ലാവർക്കും ഇത് ചെയ്യാം. എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കണം, പിന്നെ ഉടനെ മലയിൽ കയറാൻ വീണ്ടും എന്താണ് ഇങ്ങനെ നൂലുപൊട്ടിയ പട്ടം പോലെ പറഞ്ഞാൽ ശരിയാവും. പോയി പോയി അത് ഈ മല മരുന്ന് പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഈ അവസാനം പറഞ്ഞ ആരും പറഞ്ഞാൽ മനസ്സിലാവും. അവസാനം പറഞ്ഞില്ലേ, അത് മാത്രം പറഞ്ഞാൽ മനസ്സിലാവും. ബാക്കി പറയുന്നതിന് ആൾക്കാർക്ക് പിടിയില്ല. അതൊക്കെയുണ്ട്. ഈ അവസാനം പറഞ്ഞ കാര്യം സത്വമല്ല അസത്വമല്ല എന്ന് പറയുന്നു എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ശബ്ദം കൊണ്ട് വരെ പറയാൻ കഴിയത്തില്ല. അങ്ങനെയും ഒരു പ്രക്രിയയുണ്ട്, അത് വേറെയാണ്. ഇവിടെ പറയുന്നത് വേറെയാണ്. രണ്ടു നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാനാണ്. അതും ഇത് ഒന്നാണ് ധരിക്കാതിരിക്കുക. ഇവിടെ അതല്ല പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞത്.